അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലത് വരാത്തത്? നമ്മൾ ശരിക്ക് അഭ്യസിക്കുന്നുണ്ട്, എഴുത്ത് ഒരു അഭ്യാസം തന്നെ ചിന്തിക്കണം. സമാധിയിലെ സ്മൃതിയല്ലേ ഉണ്ടാകുന്നത്? സമാധിയിലുണ്ടാകുന്നത് സ്മൃതിയല്ല. അങ്ങനെ അങ്ങനെ ഭട്ടന്മാർ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സമാധിയുടെ സ്മൃതി എന്നാണ് സമാധി സ്മൃതി. സമാധിയിൽ ഒരാൾക്കുണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ആ ഉണ്ടാകുന്ന വ്യക്തി ആർക്കാണോ ഉണ്ടാകുന്നത്, നമുക്കില്ലെങ്കിൽ വേണ്ട, ആർക്കാണോ അങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്ന ആ ആളിനത് പ്രത്യക്ഷമാണ്, അയാൾ സ്മരിക്കുന്നതാണ്. പക്ഷേ ജാഗ്രതയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സമാധി നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ സമാധിയല്ല ഏത് പറയുന്നു വെച്ചാൽ, ഇന്നലെ എനിക്കൊരറിവുണ്ടായി, ഇന്നലെ ഞാൻ ഈ പുസ്തകത്തെ കണ്ടു, ഈ പുസ്തകത്തെ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യക്ഷമാണ്. പിന്നെ ഞാൻ ഉറങ്ങി, രാവിലെ ഞാൻ ഉറങ്ങി, പുസ്തകം എവിടെയെന്ന് ചിന്തിക്കുന്നു, അത് സ്മൃതിയായി. ഇപ്പം ഇന്നലെ പ്രത്യക്ഷമായ അറിവ് ഇന്ന് വന്നപ്പോൾ അത് സ്മൃതിയായി. അതിനെ സ്മൃതി എന്ന് പറയും. നമ്മൾ ആ അതിനെ സ്മരിക്കുകയാണ്, ഇന്നലെ എനിക്കിങ്ങനെ ഒരു അറിവുണ്ടായല്ലോ എന്ന് സ്മരിക്കും. അറിവിനെ സ്മരിക്കുന്നു, വിഷയത്തെ സ്മരിക്കുന്നു. ഇന്നലെ എന്താണ് ഞാൻ അറിഞ്ഞത്? ഇപ്പം തന്നെ ഞാൻ ചോദിച്ചത് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ പറഞ്ഞപ്പോഴെല്ലാം കേട്ടു, കേട്ടപ്പോൾ അറിവുണ്ടായി അല്ലേ, ഇന്നലെ കേട്ടപ്പോൾ അറിവുണ്ടായി. ആ അറിവ് എന്ന് പറയുന്നത് ഇന്നലെ പ്രത്യക്ഷം തന്നെയായിരുന്നു, പക്ഷെ ഇന്നത്തേക്ക് വന്നപ്പോൾ അത് ഒരിടത്തുമില്ല. സ്മൃതിയിലുണ്ടെന്ന് പറയാൻ അവിടെയും വിവരം ഒരു കാലം തൊണ്ടുമില്ല. ബാക്കി സ്മൃതിയിലുമില്ല, പ്രത്യക്ഷമില്ല. സമാധി എന്ന് പറയുന്നത് പറയുന്നത് യോഗികൾ പറയും എന്ന് പ്രത്യേകം പറയും. കാരണം ഈ സമാധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അനുഭവമാണ്, സർവസാധാരണ വ്യക്തിയുടെ അനുഭവം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു അറിവുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, പിന്നെയോ വിശ്വസിക്കാനേ പറ്റും. പിന്നെ ആൾക്ക് സമാധിയുണ്ട്, ഒരു വിശ്വാസമാണ്. പലതും നമ്മൾ വിശ്വസിക്കുന്നു, ഒരു വ്യക്തി പറയണേ എനിക്ക് സമാധിയും ഞാനും ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ ആ വ്യക്തിയിലെ വാക്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കും, അങ്ങനെ ഒന്നില്ലെന്ന് പറയും. ആ സുഷുപ്തി പോലെ ജാഗ്രത പോലെ അല്ലാതെ എല്ലാവർക്കും അനുഭവമാണ് ആ വ്യത്യാസം. സുഷുപ്തിയിൽ ഉണർന്നതിന് ശേഷം ഇരുന്ന് പറയുകയാണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും, അത് വ്യത്യാസമാണ്. കാരണം സുഷുപ്തി എന്ന് പറയുന്നത് അറിവില്ലാത്ത അവസ്ഥ, സമാധി എന്ന് പറയുന്നതോ അറിയുന്ന അവസ്ഥ. അറിയുന്ന സമാധിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി അറിവില്ലാത്ത സമാധി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനി വരും. ഇത് രണ്ടും രണ്ടാണ്. സുഷുപ്തിയുള്ള ഒരറിവുമില്ല, അതുകൊണ്ട് തന്നെ സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു എന്നൊക്കെ പറയുന്ന എന്താണ് അത്? അനുമാനിച്ച് പറയുകയാണോ അത്, സ്മൃതിയാണോ? ഇക്കാര്യത്തിലൊക്കെ തർക്കമാണ്, ശാസ്ത്രങ്ങളിൽ തന്നെ പല തർക്കമാണ്. അതൊക്കെ നിങ്ങൾ മേണ്ടോട്ട് പഠിക്കുകയാണെങ്കിൽ അതൊക്കെ മനസ്സിലായി. ഇപ്പോൾ അത് അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. സ്മൃതിയാണോ, തർക്കമോ, അത് അനുമാനമാണോ, അതിപ്പോൾ ഇവിടെ അത് ചർച്ച ചെയ്യേണ്ട കാര്യം. സമാധിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സമാധിയാണെങ്കിലോ അറിയുന്നുണ്ട്, ഉണർന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്മരിക്കുന്നു. സ്മരണയാണ്. ഇന്നലെ കണ്ട ആനയെ ഇന്ന് സ്മരിക്കുന്നത് പോലെ. അത് നമുക്കിപ്പോൾ സമാധിയുടെ അനുഭവം ഇല്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയായിരിക്കും. സമാധിയുടെ അനുഭവം ഇല്ലെങ്കിലും മനസ്സിലാക്കാം, ഇത്രയൊക്കെ മനസ്സിലാക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. സമാധിയുടെ അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് സമാധിയെക്കുറിച്ച് പറയാം, ഇതാണ് സമാധി. എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? സമാധിയുടെ അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് പറയാം സമാധിയെക്കുറിച്ച്. ആ ശാസ്ത്രങ്ങളെ അത് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ്. സമാധിയുടെ അനുഭവമൊന്നും വേണ്ട, കാരണം വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ് അത്. ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ വേറൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഇന്ന വ്യക്തി സമാധിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പം ചിലർ പറയോ അങ്ങനെ ഒരു സമാധിയൊന്നുമില്ല, ഇല്ലെങ്കിൽ വേണ്ട. ചിലർ പറയുന്ന സമാധി ഒന്നും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമുക്കെന്താ? നമുക്ക് രണ്ടു പക്ഷമായാലും വിരോധമില്ല. സമാധിയുള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്ക് ഇല്ല. അതിനെന്താ പ്രശ്നം? വഴക്കില്ല, തർക്കമില്ല. സുരേഷിനുണ്ടോ സമാധി? ഇല്ല. നമ്മൾ യോജിപ്പാണ്, സുരേഷിനോട് 100% യോജിപ്പ്. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് പറഞ്ഞാലും യോജിപ്പ് തന്നെ, വിരോധമൊന്നുമില്ല. സുരേഷ് പറഞ്ഞു എനിക്ക് സമാധി ഉണ്ട്. ശരി, സമ്മതിച്ചു. എന്താ ഒരു വിരോധം? മറ്റുള്ളവരുടെ കാര്യമില്ല, നമ്മളെന്തിനാ കൂടുതൽ അതിന് ഇടപെട്ട് അതിനെ വഴക്കുണ്ടാക്കുന്നത്? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇത്തരം കാര്യങ്ങൾ, വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെല്ലാം അങ്ങനെ. ഉണ്ടെങ്കിൽ അവർക്കും ഉള്ളതാണ്. ഇല്ല ഇല്ല, പലയിടത്തും പല രീതിയിൽ പറയും. ഗുരുദേവ് എങ്ങനെ പറയുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ എങ്ങനെ അത് നമ്മൾ ഇതിൻ്റെ നിർവ്വാണ ദർശനത്തിൽ ചർച്ച ചെയ്ത് ഇവിടെയും വരും അവസാനം. അതിനെ കുറിച്ചുള്ള ചർച്ച വരും. ഇപ്പോൾ ഉണ്ടായ സമാധി എങ്ങനെയെന്ന് മനസ്സിലായോ? ഉണ്ടാകാൻ പോകുന്ന സമാധിയെ കുറിച്ച് ചർച്ച വരും. പറഞ്ഞതിലാണ് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയം എന്ന് പറയുമ്പോൾ അത് സമാധിയാണ്. അത് സംഭവിക്കുന്ന ജാഗ്രത്തിൽ അല്ല. എന്തുകൊണ്ടല്ല? പ്രപഞ്ചം മറയുന്നു എന്നുള്ള ജാഗ്രത്തിൽ പ്രപഞ്ചം മറയും. എന്തെങ്കിലും ഒരു അംശം കാണും പ്രപഞ്ചത്തിൽ. പിന്നെ പ്രപഞ്ചം മറയണമെങ്കിൽ പിന്നെ എവിടെ പോകണം? സുഷുപ്തിയിൽ. സമാധി മാത്രമാണ്, പക്ഷെ സുഷുപ്തിയിൽ എന്താ പ്രശ്നം? അവിടെ ഈ പറയുന്ന ബോധം ഇല്ല, ബോധോദയം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരാള് പറയുന്നു ഇതാണ് സമാധി എന്ന് പറഞ്ഞ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഇല്ല, അതുകൊണ്ട് സമാധി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഗുരു സമാധിയെ കുറിച്ച് പറയുന്നു, പതഞ്ജലി പറയുന്നു, ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് പറയുന്നത് ഇത്തര ശാസ്ത്രങ്ങളെ പ്രമാണമായിട്ടേ പറയാൻ പറ്റൂ. ആ അതൊക്കെ പറയുന്നു. സ്വന്തം അനുഭവത്തെ മുൻനിർത്തി പറയാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് വേറെ ആൾ അംഗീകരിക്കണമെന്നില്ലല്ലോ. കള്ളം പറയുന്നു എന്ന് പറഞ്ഞൂടി. അപ്പോൾ അല്ല, ഇതാ ഇന്ന ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാം എന്ന് പറയും. അതും നിഷേധിക്കുന്നവരുണ്ട്. നമുക്ക് അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവമില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരാളുടെ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ അതിൽ സമാധിയും ദൃഢബോധവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞെന്താണ്? എന്ന് പറഞ്ഞ വ്യത്യാസം അതാണ് വ്യത്യാസം. അതിൻ്റെ എന്താണ് അതിൻ്റെ കൃത്യമായ പോയിന്റ് അത് മനസ്സിലാണ്. ദൃഢബോധം എന്ന് പറയുമ്പോൾ അത് ജാഗ്രതയിലാണ് ഒരാൾക്ക് സംഭവിക്കുന്നത്. സമാധി എന്ന് പറയുമ്പോൾ ജാഗ്രതയിൽ. ഇനി ഒരാൾ പറയണം, അങ്ങനെയല്ല, ഈ ദൃഢബോധവും സമാധിയും ഒന്ന് തന്നെ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറയാം? അജ്ഞാന സംശയവരി ഇല്ലാത്ത ജ്ഞാനാണ് ദൃഢബോധം എന്ന് പറയുന്നത്. സമാധിയിലെ ജ്ഞാനം എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. അതുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, തർക്കിക്കേണ്ട കാര്യമില്ല. അജ്ഞാന സംശയവരിയും ഇല്ല എന്നുള്ളത് രണ്ടിനും തുല്യമാണ്. പക്ഷേ അത് ആ രീതിയിൽ വ്യത്യാസമുണ്ടെന്നല്ല പറയുന്നത്. സുരേഷും ഞാനും ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിൽ ഒന്നുപോലെയാണ്. നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ് ഒന്നല്ലേ. ഇരുണ്ട് കണ്ണുണ്ട് പോലെ ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഒന്നാണ്. അപ്പൊ അതുപോലെയാണ് ദൃഢബോധവും സമാധി ഞാൻ ഒന്നും പറഞ്ഞത് ശരിയാണ്. രണ്ടിനും അജ്ഞാന സംശയപര്യങ്ങൾ ഇല്ല. ആ രീതിയിലൊന്നാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വ്യത്യാസമുണ്ട്. ദൃഢബോധം ജാഗ്രതയിലും സമാധി ജാഗ്രത വിട്ട ഒരവസ്ഥയിലും ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ട് പറയുന്നു അവിടെ പ്രപഞ്ചബോധം ഇല്ല? അജ്ഞാന സംശയവിവര്യം ഇല്ലാതെ ഒരു ജ്ഞാനം ജാഗ്രതയിലുണ്ടാകും. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? പുസ്തകമാണല്ലോ, സംശയം ഉണ്ടാക്കുന്നു, ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഇത് പുസ്തകമല്ല, ഇതൊരു മെത്തയാണ്. സമ്മതിക്കും? അപ്പോൾ ഇക്കാര്യത്തിൽ ആർക്കും തന്നെ അജ്ഞാനം സംശയം വിവരം ഒന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇത് പുസ്തകം, എല്ലാവരുടെയും അറിവ് പുസ്തകമാണ്. ജാഗ്രതത്തിനും അജ്ഞാന സംശയവിവര്യം ഇല്ലാത്ത അറിവുകളുണ്ടാകും. അത് പല വിഷയങ്ങളും നമുക്കിങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഒരു ഉദാഹരണം. പല കാര്യങ്ങളിലും ഇങ്ങനെ അജ്ഞാന സംശയവിവര്യം ഇല്ലാത്ത അറിവ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന് സമാധി വേണമെന്നില്ല. ഈ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് അജ്ഞാന സംശയവിവര്യം ഇല്ലാത്ത ഒരറിവ് ഉണ്ടാകാമെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചൊന്നും ഉണ്ടാകാം. അജ്ഞാന സംശയവിവര്യം ഇല്ലാത്ത അറിവ് ഉണ്ടാകും. അത് അങ്ങനെ ആയിരിക്കും ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അഖണ്ഡത്തിൽ മാത്രമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിഷ്കാരണമായി ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് യാതൊരു സാധ്യതയില്ല എന്ന് ഒരാൾക്ക് ജാഗ്രതയിൽ തന്നെ ബോധം ഉണ്ടാവാം. അങ്ങനെ അറിയുന്ന തന്നെയാണ് ബോധം. അല്ല, അതെങ്ങനെ സംഭവിക്കും? അഖണ്ഡത്തിൽ മാത്രമായിരിക്കുന്ന ബ്രഹ്മം ഏത്? അതെന്താ ബ്രഹ്മം? പ്രപഞ്ചം എങ്ങനെ കാരണമില്ലാത്തതാവും? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നു, അതല്ല ബോധം. നമ്മളെ മനസ്സിലാ സംശയം വരാമല്ലോ. അല്ലെങ്കിൽ ഒരാൾ പറയണ്ട അഖണ്ഡ ചെന്മാത്രം എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നു. സംശയം വന്നു, അപ്പം അതല്ല പോകും. മനസ്സിലായില്ല, അറിവില്ല, എനിക്ക് പറയുന്നത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അറിവില്ല. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് സംശയം. ഒരാൾ പറയുന്നു അങ്ങനെയല്ല, ഇത് ബ്രഹ്മത്തിൽ അങ്ങനെ ഒരു പ്രപഞ്ചമില്ല, പ്രപഞ്ചം ഇങ്ങനെ കാണുന്നുണ്ട്, അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അത് പ്രപഞ്ചം പ്രപഞ്ചത്തിൽ തന്നെ നിൽക്കുന്നത്, ബ്രഹ്മത്തിലല്ല എന്നെല്ലാം പറയുമ്പോൾ വിപരീത പോകും. അപ്പോൾ അവിടെ എന്ത് വരുന്നു, ദൃഢബോധം ഇല്ല. അപ്പോൾ ഇവിടെ ദൃഢബോധം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രഹ്മം എന്താണ്? പ്രപഞ്ചം എന്നുള്ളതിനെ കുറിച്ച് ശരിയായ രീതിയിൽ ധരിച്ചവരാണ്, എന്നുവെച്ചാൽ അജ്ഞാന സംശയമില്ലാത്ത രീതിയിൽ ധരിച്ചവരാണ്. നമ്മളെ അത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടോ നമ്മൾ അതിനോടൊക്കെ ചിന്തിച്ചിട്ടോ അതേ രീതിയിൽ അജ്ഞാന സംശയ വിവരം ഇല്ലാതെ ആ കാര്യം ബോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത് ദൃഢബോധം. അങ്ങനെ ഒരു ബോധം എപ്പോൾ ഉണ്ടാകും? ജാഗ്രത എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? കേൾക്കുന്ന ജാഗ്രതത്തിലാണ്, ചിന്തിക്കുന്ന ജാഗ്രതത്തിലാണ്, നമ്മുടെ അറിവില്ലായ്മ മാറുന്ന ജാഗ്രതത്തിലാണ്, സംശയം മാറുന്നതാണ്, വിപരീത ബുദ്ധി മാറുന്നതാണ്. ഇതൊക്കെ ജാഗ്രത സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കാര്യം പറഞ്ഞു. ഈ പുസ്തകത്തിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരാൾക്ക് ദൃഢബോധം ഉണ്ടാകും. അല്ലേ? കണക്ക് പഠിക്കുന്നത് 100 ചോദ്യത്തിനും ഉത്തരം എഴുതി കഴിഞ്ഞാൽ 100 മാർക്ക്. അല്ലേ? അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിടെ അജ്ഞാന സംശയ വിവരങ്ങൾ ഇല്ല. അപ്പോൾ ശരി ഉത്തരം, എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതുന്നു പറഞ്ഞു 100 മാർക്ക്. എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അയാൾക്ക് അജ്ഞാന സംശയ വിവരം ഇല്ല. അത് ഒരു വ്യക്തിക്ക് സ്വയം ബോധ്യപ്പെടുന്ന കാര്യമാണ്. വേറൊരാൾ പറയുന്നതല്ല ആ ശരി ഇതിൻ്റെ അജ്ഞാന സംശയമൊക്കെ മാറിയിരിക്കുന്നു എന്ന് വേറൊരാൾ പറയുന്നതല്ല, സ്വയം ബോധ്യപ്പെടുന്നു. പണ്ടിവിടെ ഒരു കഥാപാത്രമുണ്ടായിരുന്നു, രസകരമായ ഇവരൊക്കെ കൂട്ടത്തിൽ ഒരു പ്രസാദ് മരിച്ചുപോയി. പ്രസാദ് ഒരു ദിവസം മുന്നേ എന്നോട് പറഞ്ഞു, സ്വാമി എനിക്കൊരു കാര്യം വേണം, എന്നോട് ഒരു കത്ത്. എന്താണ്? ഞാൻ ജീവൻ മുക്തനാണെന്ന് സ്വാമി എഴുതി തന്നു. ഞാൻ എഴുതി തന്നു, അയ്യോ അതിന് വിലയുണ്ട്. അവസാനം എന്നെ കൊണ്ട് എഴുതി വാങ്ങിച്ചുകൊണ്ടേ പോയുള്ളൂ. അപ്പം നിർബന്ധമാണ് ഞാൻ എഴുതി കൊടുക്കുന്നു. ഞാൻ പ്രസാദ് ജീവൻ മുക്തനാണ്. എന്നെ എഴുതി കൊടുക്കാൻ എനിക്ക് അവിടെ നിന്ന് എഴുതിയേക്കാൻ പറ്റും. പ്രസാദ് ജീവൻ മുക്തനാണെന്ന് ഞാൻ എഴുതി കൊടുത്തു. പ്രസാദ് സന്തോഷമായി തൽക്കാലം. പ്രസാദ് തൽക്കാലം സന്തോഷമാണ്. പ്രസാദ് സന്തോഷത്തിൽ ഞാൻ എഴുതി കൊടുത്തു. കുറച്ച് കഴിഞ്ഞാൽ പ്രസാദ് എന്ന് മറന്നത് ഞാനും മറന്നു. അപ്പൊ ഇത് വേറെ ഒരാളിൽ നിന്ന് എഴുതി വാങ്ങുന്നത് വേറെ ഒരാളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള കാര്യങ്ങളല്ല, അവൻ്റെ മുന്നേ ബോധ്യപ്പെടലാണ്. അവനവൻ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, എന്നാലേ ഒരു കാര്യമാണ്. പരീക്ഷ എഴുതി പാസ്സാവുന്ന കാര്യമല്ലേ അത്. എവിടെ സംഭവിക്കും? മറ്റേതൊരു വിഷയത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന ബ്രഹ്മം പ്രപഞ്ചം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഒരാൾക്ക് ഈ ഉണർന്നിരിക്കുമ്പം തന്നെ സംഭവിക്കുന്നു. അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ പഠിക്കുമ്പം തന്നെ സാറന്മാർ ചോദിക്കുന്നത് മനസ്സിലായി എല്ലാം ക്ലിയറാണെങ്കിൽ ക്ലിയറായി. എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളവിടെ അംഗീകരിക്കുന്നത്? എന്താണോ നമ്മളെ പഠിപ്പിച്ച വിഷയം, നമ്മൾ പഠിച്ച വിഷയം ഈ പറയുന്ന അവിദ്യ കൂടാതെ അജ്ഞാന സംശയ വിജയത്തിനാണ് എന്ത് പറയുന്നത്? അവിദ്യ കൂടാതെ മനസ്സിലാക്കുന്നതാണ്. അതെല്ലാ വിഷയങ്ങളും സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ബ്രഹ്മത്തെ സംബന്ധിച്ച് സംഭവിക്കത്തില്ല. ബ്രഹ്മത്തെ സംബന്ധിച്ച് സംഭവിക്കും, പക്ഷെ അതിന് ഒരുപാട് വിചാരം ആവശ്യമാണ്. ഒരുപാട് ചിന്തിക്കണം. ശരി, എനിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ സംശയം വന്നു, ശരിയാകും. അങ്ങനെ ഉണ്ടാകുമല്ലോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്നില്ല, പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ സംശയം വരും. അങ്ങനെ വരാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ അല്ല, ഇനി കുറച്ചുകൂടെ അത് മനസ്സിലാക്കാറുണ്ട്, അങ്ങനെ തോന്നാൻ പാടില്ല. അല്ലാതെ വരുന്നതാണ് എന്ത്? ഇതിൻ്റെ ബോധം. അങ്ങനെ ദൃഢബോധം ഉള്ളവനും ഇനി സമാധിയിൽ പോയി ജ്ഞാനം ഉണ്ടാകുന്നു. രണ്ടുപേരും മുക്തന്മാരാണ്. മുക്തി എന്നുള്ള കാര്യത്തിൽ ഇതിന് വ്യത്യാസമില്ല. ദൃഢബോധനായാലും എന്താണോ ഈ അദ്വൈത ശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ദൃഢബോധനായ ഒരാൾ മുക്തനാണ്. സമാധിയിൽ പോയി അറിഞ്ഞാലും മുക്തനാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, പരോധി വിധിവത് കർമ്മം. അവിടെ സമാധി ഇരിക്കുകയാണ്. ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ചിലപ്പം ലോകത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ സമാധിയിലാണ്, ജാഗ്രതയിലാണ്. ഒരാൾ പ്രവർത്തിക്കുന്ന ജാഗ്രതയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആള് എന്ത് തന്നെ പറയും? ബ്രഹ്മവിത്ത്, ബ്രഹ്മനിശ്ചിത എന്ന് വെച്ചാൽ മുക്തനാണ്. ജാഗ്രതയിലിരുന്നാണ് ഒരാൾ മുക്തനാണ്. അതിന് സമാധി പോയിരിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പോവാം, സമാധി പോവാം, പോകാതെ ഇരിക്കാം. പോകേണ്ട ആവശ്യമില്ല, സമാധി പോകേണ്ട ആവശ്യമില്ല. മുക്തി, സമാധി എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭ്യാസം, അഭ്യാസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു അവസ്ഥാന്തരം. സമാധി അല്ല മുക്തി എന്ന് പറയും. മുക്തിക്ക് കാരണമായി പറയുന്നത് എന്തിനാണ്? ജ്ഞാനമാണ്. അപ്പോൾ ഈ പറയുന്ന ദൃഢബോധം ഒരാൾക്ക് ജാഗ്രതയിലുണ്ടെങ്കിലും അയാൾ എന്ത് പറയും? മുക്തനാണ്. സമാധിയിലാണ് ജ്ഞാനം ഉണ്ടെങ്കിലും മുക്തനാണ്. വളരെ കഷ്ടപ്പെട്ട് സമാധി പോകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? ബ്രഹ്മവിദ് ബ്രഹ്മണിസ്ഥിത എന്ന് പറയുന്നതാണ് കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഇനി സമാധി പോവുകയാണെങ്കിൽ അങ്ങനെ സന്യസ്യ സർവകർമാണി സതതം ബ്രഹ്മനിഷ്ഠയ, അയാൾ വേറെ പ്രവൃത്തിയൊന്നും ചെയ്തു, അയാൾ സമാധിയിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ സമാധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടിരിക്കും. പിന്നെ അയാൾ മുമ്പോട്ട് മുമ്പോട്ട് സമാധിയിൽ തന്നെ ആയിപ്പോവും. അന്യേന വേദിതോ വേത്തി നവേത്തി അടുത്ത് പിന്നെ സ്വയം നവേത്തി കിഞ്ചിന്ന വേദിതോ ഇന്നൊന്നും അറിയില്ല. അത് സമാധിയിൽ മുമ്പോട്ടുള്ള പോക്കുകൾ. അപ്പോൾ ഇയാളെന്താ അറിഞ്ഞിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആണോ? അപ്പോൾ രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? ഒരാൾ അറിഞ്ഞ് ജാഗ്രത ഇരിക്കുന്നു, അങ്ങനെയെങ്കിലും സമാധിയിൽ വരുന്നാൽ പോരെ. സമാധി തന്നെ ഇരുന്നാൽ പോരെ. ഇനി പറഞ്ഞല്ലോ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഒരാൾ വെച്ചാൽ എപ്പോഴും സമാധിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആള്, അതിന് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പ്രത്യേകത അയാൾ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാളുടെ ശ്രമം എന്തിനായിരിക്കും? സമാധി പോകാനാണ്, അല്ലാതെ ലോകം നന്നാക്കാനല്ല. അതിനോടാണ് ഒരാൾക്ക് താല്പര്യമെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അവർ മുമ്പോട്ട് മുമ്പോട്ട് പോയിട്ട് എന്താകുന്നു, സ്വയം നവയത്ത് കിഞ്ചുന്ന ആര് പറഞ്ഞു എന്ന് പറഞ്ഞു എവിടെ പറഞ്ഞിരിക്കുന്നു? അത് പറഞ്ഞിരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആ അതും പറഞ്ഞിരിക്കുന്നു, കർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഹൃദയം പറഞ്ഞല്ല, അത് ആത്മാനന്ദ സ്വാമി എഴുതി വെച്ച കാര്യം മനസ്സിലായി. ഗുരുദേവൻ്റെ അടുത്ത് ആരെങ്കിലും എഴുതി എന്തെങ്കിലും കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയും. സാറിന് എങ്ങനെയാണ്, ആരെന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെയാണോ കൊള്ളാമല്ലോന്ന് പറഞ്ഞു. അതുപോലെ ഉള്ളു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് വല്ലതും നടപ്പിലാവുന്ന കാര്യങ്ങളാണ്. ആണോ അത് പുസ്തകം എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതത്തുള്ളൂ, പുസ്തകം എഴുതുമ്പോൾ അങ്ങനെ എഴുതത്തുള്ളൂ. കാരണം ഇപ്പോൾ പ്രസവ ശുശ്രൂഷയെ കുറിച്ച് അധികം എഴുതിയിരിക്കുന്നു. ഇന്ന് ആരുടെങ്കിലും പറയാൻ പറ്റും? പറയാൻ പറ്റും? പല കാര്യങ്ങളും അതൊന്നും ഇന്ന് പ്രായോഗികമായ കാര്യങ്ങളല്ല. എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതിനകത്ത് മനുസ്മൃതിയുടെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ കോട്ട് ചെയ്തിരിക്കുകയാണ് ശ്രീനാരായണ. മനുസ്മൃതിയുടെ ഒരുപാട് വിഷയങ്ങൾ, അത് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ആത്മാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് സ്മൃതികളിലും മറ്റ് ശാസ്ത്രങ്ങളിലും ഒക്കെ നല്ല അവഗാഹമുള്ള ആളായി. അപ്പോൾ ഗുരുദേവൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ഇതൊക്കെ എഴുതിക്കോട്ടോ എന്ന് ചോദിച്ച് എഴുതിക്കോളാൻ പറഞ്ഞു. ഗുരുവിനോടുള്ള ഭക്തിയുണ്ട് അദ്ദേഹം, തൻ്റെ പേര് വെച്ചില്ല, ഗുരുവിൻ്റെ പേര് വെച്ച്. അങ്ങനെ അങ്ങനെ വെച്ച് ഗുരു പറഞ്ഞു എന്നും പറഞ്ഞു ആരല്ല എന്തെല്ലാം പറയും. അതെ, ആൾക്കാരുടെ ഭക്തി വിശ്വാസം. ഇപ്പൊ ഞാൻ ഇന്നിവിടെ ഇരുന്നൊരു കാര്യം പറഞ്ഞിട്ട് നാളെ ഇയാളുടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാൻ പറഞ്ഞാണോ പറയുന്നത്? മനസ്സിൽ തോന്നി പറയും, എന്നിട്ട് അതൊക്കെ അനീതിയല്ലേ. അത് തന്നെ ഞാൻ പറഞ്ഞായിരിക്കില്ല പറയുന്നത്, വേണമെങ്കിൽ നാളെ ചോദിക്കും. ഇന്ന് ഞാൻ പറഞ്ഞേക്കാം, നാളെ പറയുമെന്നറിയാം. പറയൂ, ഉറപ്പാണോ? ശരി, അപ്പൊ ഇനി എല്ലാവർക്കും പറയട്ടെ. അപ്പൊ നമ്മൾക്ക് നമ്മൾ കേൾക്കുന്നതും നമ്മൾ ധരിക്കുന്നതാണ് പറയുന്നത്, മനസ്സിലായി? അപ്പോ അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിചാരിച്ച് ഗുരുദേവന്റെ ആശയനകത്തില്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എല്ലാവരും പറയുന്നുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ ഒന്ന് മറ്റൊന്ന്, ഇപ്പോൾ ആചാരങ്ങൾ, സന്യാസിമാരെയൊക്കെ സംബന്ധിച്ച് നിലനിന്നിരുന്ന ആചാരങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞത് യതിയുടെ ദേഹത്തെ ദഹിപ്പിക്കുന്നത്. ഈ പറയുന്നതൊക്കെ പഴയ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. യതിയുടെ ദേഹത്തെ ദഹിപ്പിക്കലെന്ന് പറഞ്ഞു, അതിനൊക്കെ ഒരു വലിയൊരു എന്താണ് ഒരു പശ്ചാത്തലമുണ്ട് പഴയ സ്മൃതികളുടെ. യതിയുടെ ദേഹം ദഹിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതാണ്. അഗ്നി സംസ്കാരം പാടില്ല, അങ്ങനെ പറഞ്ഞതിനൊക്കെ പല പശ്ചാത്തലമുണ്ട്. അത് ഇങ്ങനെ ശ്രീനാരായണ ധർമ്മത്തിനും പറഞ്ഞിരിക്കുന്നു. അത് അങ്ങനെ ഒരു നിലവിലിരിക്കുന്ന ഒരു ആചാരത്തെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതാണ് നിലവിലിരുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ആചാരങ്ങൾ ആചാരങ്ങൾ നിലവിലിരുന്ന ചില ആചാരങ്ങളും അങ്ങനെ അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞു. അതേയുള്ളൂ. കാര്യമെന്നുള്ളത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവനോട് ചോദിച്ചു സമാധിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നപ്പോൾ എന്ത് പറഞ്ഞു? അപ്പൊ പറയാത്തത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനൊന്നും പ്രാധാന്യമില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ ഈ സ്വാമിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു വയ്ക്കുന്നു, എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാരം അത്രേ തന്നെ. അതുകൊണ്ട് എന്തെങ്കിലും വിചാരിച്ച എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യമില്ല. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥലം എങ്ങനെയും കിട്ടും. എൻ്റെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. ഇനിയിപ്പോൾ കുഴിച്ചിട്ട് കുഴിച്ചിട്ട് സ്ഥലമില്ലാതെ, ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ കയറി പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ അവിടെ കയറാറുണ്ട്. അവിടെ നിന്ന് ഇനിയിപ്പോൾ കുഴിച്ചിട്ടാ സ്ഥലമില്ല. ദഹിപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇങ്ങനെ ഒരു ആചാരം നിലനിർത്താൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുഴിച്ചിടുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടില്ല, സ്ഥലത്തുണ്ടെങ്കിൽ ദഹിപ്പിച്ചേക്കണം. ഒരാളെങ്കിലും കുഴിച്ചിട്ടരുത്, ചാക്കിൽ കെട്ടി കുഴിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യം. പിന്നെ പറഞ്ഞു ആചാരങ്ങൾ എന്ന് പറയുന്നത് ദേശകാലാനുസൃതമായിട്ടൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. അത് പലതും അങ്ങനെയാണെങ്കിൽ ഈ പ്രസൂതിക കർമ്മം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതുപോലെ ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറേണ്ട കാര്യങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഗുരുദേവൻ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അതിനെന്താ എന്തെല്ലാം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാലം പോയി, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് ആൾക്കാർ പോയി പ്രസവിക്കുന്നത്. പിന്നെ അന്ന് പറഞ്ഞതിനാണ് പ്രസക്തിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്ന് മനുഷ്യൻ്റെ ശുചിത്വത്തെക്കുറിച്ചൊന്നും ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തിശുചിത്വമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അന്നത്. പക്ഷെ ജനങ്ങളുടെ സാഹചര്യങ്ങൾ മാറി, അവരുടെ അറിവ് മാറി, ചുറ്റുപാട് മാറി, അവരുടെ ധനസ്ഥിതി മാറി, എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് അതൊന്നും അവരൊന്നും കാര്യമില്ല, മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇതും. ശങ്കരാചാര്യർ പറഞ്ഞത് എന്താണ്? അഗ്നി സംസ്കാരം പാടില്ല സന്യാസിക്ക്. അതിന് വേറെ കാരണങ്ങളുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ അത്തരം ശാസ്ത്രങ്ങളെ പിൻബലമാക്കി ആത്മാനുസ്വാമി എഴുതി വെച്ച് അത് ചെയ്യരുത്. കാലം മാറി, ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം. കഥകളല്ലേ, കഥയില് ചോദ്യമില്ല. കഥയില് ചോദിക്കാൻ പാടില്ല, അതൊക്കെ അമ്മുമ്മ കഥകളാണ്. ആകാശത്തൂടെ പോയി എന്നൊക്കെ പറയുന്നു, അതൊന്നും ചോദിക്കാൻ പറ്റും. ഗുരുദേവൻ പറയുന്ന അത് നമ്മളെപ്പോഴും മനസ്സിലാവണം. ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ആധുനികനായി ജീവിച്ചിരുന്ന ആളാണ് ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് ആധുനികന്മാർക്കൊപ്പം ജീവിച്ച ആളാണ് ഗുരു. ആധുനിക കാഴ്ചപ്പാടാണ്. ഇന്ന് കാലം വീണ്ടും മാറി, ഇന്ന് കുറച്ചുകൂടെ ലോകര് ആധുനികരായി. അപ്പോൾ ആചാരങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ പല മാറ്റങ്ങളും വരും. ഇന്ന് മാറാൻ പാടില്ലാത്തതാണ്, കാര്യമില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്, ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ പഞ്ചമഹായജ്ഞം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, മനസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് മാത്രം ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ബാക്കി പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ആത്മാനുസ്വാമി ഗുരുവിൻ്റെ സമൂഹത്തോടുകൂടി എഴുതി വെച്ച കാര്യങ്ങൾ. മനസ്സുമുറിയുന്ന ഒരു കാരണവശാലും ഗുരുവിൻ്റെ ആശയങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങൾ. അത് അംബേദ്കർ ചെയ്തതുപോലെ കത്തിച്ചുകളയേണ്ട ഒരു സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാം, ഞാൻ വന്ന് കത്തിച്ചു തരാം. മനസ്സുമുറി കത്തിക്കുന്നു. ഒന്നും തന്നെ ഒരുപാട് വേണ്ടാധീനങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ഉണ്ട്. യാതൊരു മനുഷ്യത്വമില്ലാത്ത ഒരുപാട് നിയമങ്ങളൊക്കെ അറിയേണ്ടി വെച്ചു. ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങളും മനുഷ്യനെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു സംഗതിയാണ്. കുറഞ്ഞത് 2000 വർഷമെങ്കിൽ മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ മനുഷ്യർ ജീവിക്കേണ്ടി വന്നതിന് പ്രധാനമായ കാരണമാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇപ്പോൾ അത് അതിനുള്ള കാര്യങ്ങൾ ഈ പറയുന്നുണ്ട്. അത് ഇതേ ഉള്ളൂ. അതിൽ ചില ആശയങ്ങൾ ഒരു വളരെ പ്രാധാന്യം കൊടുത്ത ഒന്നാണ് ശുചിത്വം. ആ ഒരു രീതിയിൽ അത്തരം കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അംഗീകരിക്കും. ബാക്കി പറയുന്ന കാലം മാറുമ്പോൾ അതൊക്കെ മാറേണ്ടി ഒരാചാരം എന്നുള്ളതിലേക്ക് സന്യാസിയെ ചാക്കിക്കെട്ടി കുഴിച്ചിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്വാമിയാർക്ക് ഒരു ഗുണമുണ്ടാകാൻ പോകുന്നു. പഠിക്കാൻ കൊടുക്കണം. എൻ്റെ കൂടി പഠിക്കാൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ശ്രദ്ധിച്ച ആരെങ്കിലും പേരും കുറിച്ച് പഠിക്കട്ട്. പൂർണ്ണ സമ്മതമാണ്. സ്വാമിമാർ പറയും ലോകമൊക്കെ മിഥ്യയാണെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മിഥ്യയായി. പിന്നെ ചത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കീറി പഠിക്കുന്നതിന് നിങ്ങളുടെ ആശുപത്രിക്ക് വേണമെങ്കിൽ എന്ത് ഞാൻ എഴുതിത്തരാം. എഴുതിത്തരാം. ഇപ്പോൾ ഉണ്ടോ പേപ്പർ? അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴതെ ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ വാങ്ങിക്കൊണ്ട് പഠിക്കാൻ എന്ന് വെച്ചാൽ ബോഡിയല്ല. പഴയകാലത്തൊക്കെ തവളയുടെ കൊന്നും ഇപ്പൊ അതൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നില്ല. കൃത്രിമമുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് ഹാർട്ടും മറ്റു സാധനങ്ങളും പ്ലാസ്റ്റിക്കിലും അതിലും ഒക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ വെച്ചാണ് ഇപ്പൊ പഠിക്കുന്നത്. അത്യാവശ്യത്തിന് മാത്രമേ ഡെഡ് ബോഡി ഉപയോഗിക്കാറുള്ളൂ. വേണ്ടി വന്നാൽ എൻ്റെ ശരീരം ചത്തതിന് ശേഷമോ ജീവിച്ചിരിക്കുമ്പോഴോ വേണം ആർക്ക് വേണമെങ്കിൽ കയറി പഠിക്കാൻ. അതൊക്കെ സംഭവിക്കാം. അവനെന്താ പറയുക? നമുക്കെന്താ, നമുക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. പിന്നെ അത് പട്ടിയെടുത്തോട്ടോ, അതെ പട്ടിയെടുത്ത് ഇന്നോട്ട് അതിനെന്താ കുഴപ്പം? പക്ഷെ ഇന്നോട്ട് ചത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പട്ടി തിന്നോ പൂച്ച തരും. എന്തായാലും പുഴു തിന്നല്ലേ. പുഴിച്ചിട്ടാലും അവിടെ അതുപോലെ ഇരിക്കുകയാണ് എല്ലാവരും. പുഴു തിന്നല്ലേ. പിന്നെ പിള്ളേർ കീറി പഠിക്കുന്നതിനെന്താ? ബോർഡിലൊരു തീരുമാനം എടുക്കണം. അത് തന്നെ, ബോർഡിലൊരു തീരുമാനം എടുക്കണം. ഇത് പുഴു നിന്ന് പോകുന്നതിന് ശേഷം നമ്മുടെ ആശുപത്രിയിലോ ഏതെങ്കിലും ആശുപത്രി കൊടുത്ത് പഠിക്കണം. പറ്റുമോ? ഒരു പ്രമേയം അവതരിപ്പിക്കണം. സ്വാമിമാർക്ക് ആരെങ്കിലും നോവും? സ്വാമിമാരെങ്കിലും അത് ചെയ്യണ്ടേ? ഇവിടെ അത് തന്നെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരുദേവൻ ഇവിടെ ബ്രഹ്മവിദ്യാലയത്തിനാ തറക്കല്ലിട്ടത്. ഈ മേൺ അല്ലാതെ സമാധിക്ക് വേണ്ടിയിട്ടല്ല. അത് വളരെ പ്രസിദ്ധമായ കാര്യമാണ്. പിന്നെ ആൾക്കാർ ശരി, ഗുരുദേവൻ എന്ന് വെച്ചാൽ സമൂഹത്തിന് വലിയ കടപ്പാടുള്ള ഒരു വ്യക്തി. അപ്പോൾ ശരി, ഗുരുദേവനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാം. കാരണം സമൂഹത്തിനുള്ള കടപ്പാടുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്മാരകം എന്നുള്ളതാണ്. ഈ ആപ്പ് ഇപ്പോൾ സ്വാമിമാരെയൊക്കെ എന്തിനാണ് ഞാൻ കുഴിച്ചെടുത്തു? ഗുരുവിനോട് അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് നോക്കി വയ്ക്കാം. അല്ലേ, ഒരു ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ല, അതൊന്നും ചെയ്യും, നമുക്കതൊന്ന് പറയാൻ പറ്റും. കാരണം ചരിത്രത്തെ മാറ്റി എഴുതി വരും ചില വ്യക്തികളെ ലോകം സ്മരിക്കേണ്ടി വരും. അത് വരുന്ന തലമുറയ്ക്ക് അവരുടെ ജീവിതവും എല്ലാം ഒരു പാഠമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു പ്രതീകാത്മകമായി അങ്ങനെ വച്ചു ശരി. ബാക്കിയുള്ളതിനൊക്കെ എന്തിനാ, ഒരു കാര്യമില്ല. പിന്നല്ല അത് കഴിഞ്ഞ് മരിച്ചു പോകും. അതുകൊണ്ട് യാതൊരു കാര്യം സുരേഷിന് പ്രയാസമുണ്ടോ? സുരേഷ് വിചാരിച്ചു കഴിഞ്ഞ ഞാനും ഒരു സ്വാമി സ്വാമി പറയുന്ന കേട്ട അവസാനം എന്നെ കത്തിക്കണം പിന്നെ. ശരി, അപ്പം നേരത്തെ എഴുതി വയ്ക്കണം. ഞാനും ഉണ്ട് ആ ഗ്രൂപ്പിൽ. എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, കത്തിക്കുകയോ പഠിക്കാൻ കൊടുക്കുകയോ എന്തിനു വേണോ ഉപയോഗിക്കാം. അല്ലാതെ ഇങ്ങനെ കുഴിച്ചു വയ്ക്കുന്നതിനും യാതൊരു അർത്ഥമില്ല. ഒരു പഴയകാലത്ത് കിടന്ന ഒരു ആചാരം അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ എത്ര വലിയ സ്വാമിയായാലും കൊണ്ട് ഗംഗയിലായിട്ടുണ്ടിരുന്നു. ഇപ്പോൾ അതിനെന്താ തടസ്സം? എന്താ അവരെന്ത് സ്വാമിമാരല്ലേ? ഇത് ഈ ദക്ഷിണേന്ത്യയിലെ ഒരു രീതിയാണ്, തമിഴ്നാട്ടിലെ രീതിയാണ്, തമിഴ്നാട്ടിലെ ഒരു ആചാരമാണ്. ശരി.